വളരെ പ്രസിദ്ധമായ ഒന്നാണ് ഏത്? ഏതാണ്? ആ, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ക്രിസ്തുവിന്റെ ഉപദേശം. അയലിന് തഴപ്പതിനായി അതിപ്രയത്നം എന്ന് ഗുരു എഴുതിയത് അത് തന്നെ. ഇന്നത്തെ ആത്മോപദേശത്തെ ഇല്ല, പഴയതിൽ അതുണ്ട്. വളരെ പ്രസിദ്ധമായൊരു ഉപദേശമാണ്. അങ്ങനെ ഗുരുവിന്റെ പുറത്തുചെന്ന് മാത്രമല്ല, പൊതുവെ ക്രിസ്ത്യാനികളുടെ അല്ലാത്തവരുടെ ഇടയിലും പ്രചാരത്തിലുള്ള ക്രിസ്തുവിന്റെ ഉപദേശങ്ങളുണ്ട്. അതുപോലെ മറ്റൊന്നാണെന്ത്? നിന്റെ വലത്തെ ചവിട്ടത്ത് അടിക്കുന്നവന് ഇടത്തെ ചവിട്ടും. ഇത് പറഞ്ഞിട്ടാണ് ഗാന്ധിജി ആഫ്രിക്കയിൽ കിടന്ന് അടി വാങ്ങിച്ചത്. ഗാന്ധിജിക്ക് അടി കിട്ടിയത് പറഞ്ഞ് ആണ് ട്രെയിനിൽ വെള്ളക്കാർ കയറുന്ന കമ്പാർട്ട് വേണ്ടി കയറിയത്, വെള്ളക്കാരനെ അടിച്ചത്. അപ്പൊ അത് ക്രിസ്തുവിന്റെ ഉപദേശമാണ്. അതത്രേ ഉള്ളു. മാന്യന്മാരടുത്തേ പറ്റും, പാടന്മാരടുത്ത് എന്ന് സാധനം കാണിച്ചു ഞാൻ തലവെട്ടികളും ഞാൻ എന്ത് ചെയ്യും? പിന്നെ സഹിക്കാനുണ്ടോ? അതുകൊണ്ടെപ്പോഴും പറയും ഗാന്ധിജിയുടെ സഹന സമരം വിജയിച്ചത് ബ്രിട്ടീഷുകാർ കുറെ മാന്യന്മാരായിരുന്നു. കുറെയൊക്കെ കൊന്നിട്ടുണ്ട്, എന്നാലും അവരിൽ കുറെ മാന്യത ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ വിജയിക്കില്ല. ഹിറ്റ്ലറെ പോലെയുള്ളവരുടെ മുമ്പിലാണ് ചെന്നത് കാണിക്കുകയാണെങ്കിൽ ഹിറ്റ്ലർക്ക് എന്താ? ഹിറ്റ്ലറുടെ മുമ്പിൽ ചെന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെയുള്ള യാതൊരു ഇതിനും അവിടെ ഒന്നും വില പോയില്ല. അവിടെ കൊല്ലുക തന്നെ, കണ്ണടച്ചുകൊണ്ട് കൊല്ലുകയാണ് ചെയ്തത് ഹിറ്റ്ലർ. അപ്പൊ അവിടെയൊന്നും ഇതൊന്നും വിജയിക്കില്ല. ജപ്പാൻകാരുടെ മുമ്പിൽ വിജയിച്ചിട്ടില്ല, അവരും അതുപോലെ കണ്ണടച്ചു കൊന്നവരും ക്രൂരത ഉള്ള ആൾക്കാരാണ്. അതേ കാലത്ത് തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് തന്നെ ജപ്പാൻകാരും നാസികളും ഒക്കെ വളരെ ക്രൂരത കാണിച്ചു. അവർ ശത്രുക്കളെ വളരെ ക്രൂരമായി പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുന്നവരായിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാരും മാന്യന്മാരായിരുന്നു. അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പിലാവും. പക്ഷെ ക്രിസ്തു പറയുന്ന സമയത്ത് ക്രിസ്തു ഇത് പറഞ്ഞിട്ട് എന്താ പറയാനുണ്ടായി? ക്രിസ്തുവിനെ പിടിച്ച് ക്രൂശിച്ചില്ലേ? വർത്തേച്ചോട് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ ആളിനെ പിടിച്ച് അവർ ക്രൂശിച്ചില്ലേ? അന്നത്തെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ലായിരുന്നു. എന്താണ് പറഞ്ഞത്? അവരെല്ലാവരും ചെയ്തു. പോർച്ചുഗീസുകാരാണ് ആദ്യമായിട്ട് വളരെ ശക്തമായിട്ട് അവർ ഇവിടെയുള്ള വിശ്വാസങ്ങളും നശിപ്പിച്ചുകൊണ്ട് പള്ളികൾ ഉണ്ടാക്കിയവരാണ്. അവരുടെ കാലഘട്ടത്തിൽ ഒരു കത്തില് പറയുന്നുണ്ട്, ഗോവാ പ്രദേശത്തുള്ള മുഴുവൻ ക്ഷേത്രങ്ങളും ഞങ്ങൾ നശിപ്പിച്ചെന്ന്. 250,000 അന്ന് നാട്ടുകാരിൽ ക്രിസ്ത്യാനികളല്ലാതെ ശേഷിച്ച വെറും 20,000 പേരായിരുന്നു. അതിങ്ങനെ കാട്ടിലും അവിടെ ഇവിടെയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഏത് ചരിത്ര വിവേഷകം? ഏതാ ചരിത്ര വിവേഷകം എന്ന് പറഞ്ഞാ പോലെ ആരാ പറഞ്ഞു? ഏത് പുസ്തകം? എന്റെ ആത്മാന്വേഷണം ആരുടെ പുസ്തകം? ഏത് സ്വാമിയാണ്? വിമലാനന്ദ്. കല്യാണം കഴിച്ച സ്വാമിമാരുടെ ചരിത്രമാണോ വായിക്കുന്നത്? കല്യാണം കഴിക്കാത്ത സ്വാമിയുടെ ചരിത്രം ഞാൻ വായിച്ചിട്ടില്ല, ശരിയായിരിക്കും. ബ്രിട്ടീഷുകാര് കുറെയൊക്കെ അവരുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടും മറ്റും അവര് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് വന്ന ഡച്ചുകാരും പോർച്ചുഗീസുകാരുമാണ് ഈ ബലം പ്രയോഗിച്ച് ഒരുപാട് മതപരിവർത്തനം ഇന്ത്യയിൽ നടത്തുന്നത്. കാരണം ഈ മതപരിവർത്തനത്തിൻ്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടെയുണ്ട്. മതത്തിൽ ആളെ കൂട്ടിക്കഴിഞ്ഞാൽ ആ മതക്കാർ കൂടി വരുമ്പോൾ അതൊരു രാഷ്ട്രീയ ശക്തിയാവും. അപ്പം അത് ഭരണാധികാരത്തിലേക്കുള്ള ഒരു വഴിയാണ്. അതുകൊണ്ടാണ് ഇവർ ബലം പ്രയോഗിച്ച് മതപരിവർത്തനം നടത്തുന്നത്, അടിച്ചേൽപ്പിക്കുന്നത്. രാഷ്ട്രീയ ലക്ഷ്യം കൂടെയുണ്ട്, അല്ലാതെ കേവലം വിശ്വാസത്തിന്റെയോ ആത്മീയതയുടെയോ ഭാഗം മാത്രമല്ല, രാഷ്ട്രീയത്തിന്റെ ഭാഗം കൂടെ. പിന്നെ ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ഇപ്പോ അങ്ങനെ ഒരാളെ ജീവിച്ചിരുന്നിട്ടില്ല. അങ്ങനെയും പറയുന്നു. പല പല കാരണങ്ങളും പറയുന്നുണ്ട് അതിന്. ഇതിപ്പോ ഒരു ഡേവിഡ് ഫിസ്ജെറാൾഡ് എന്ന് പറഞ്ഞ ഒരാൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകം. അതുപോലെ പലരും എഴുതിയിട്ടുണ്ട്, ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. അവർ അത് പറയാൻ കാരണം യേശുവിന്റെ ജീവിതത്തിൽ പറയുന്ന കാര്യങ്ങൾ, ഒന്ന് നടക്കുന്ന കാര്യങ്ങളല്ല, ജനനവും ഉയർത്തി എഴുന്നേൽപ്പ്, ഇത് രണ്ടും സംഭവിക്കുന്ന കാര്യങ്ങൾ. മിത്തിസ്റ്റുകൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് അമേരിക്കയിൽ. മിത്തിസ്റ്റുകൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പുരാണ കഥകളൊക്കെ ഉണ്ട്, വെറും കഥകളാണ്. അതുപോലെ യേശുവിന്റെ കഥയും ഒരു കഥ മാത്രമാണ്. അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിട്ടില്ല, കഥകൾ മാത്രം, കഥയായിട്ടെടുക്കാം. ഇപ്പോൾ യേശു ജോസഫ് മറിയുമായിട്ടുള്ള നിശ്ചയം കഴിഞ്ഞ് ഇപ്പോഴാണ് ജോസഫ് പറയുന്നത് മറിയ ഗർഭിണിയാണ്. അപ്പം ജോസഫ് വിചാരിച്ച് ഉപേക്ഷിക്കാം മറിയ. അപ്പോഴാണ് സ്വപ്നത്തിൽ ദൈവദൂതൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവൻ ഇവൾ ഗർഭിണിയായിരിക്കുകയാണ്, അവളൊരു പുത്രനെ പ്രസവിക്കും. ദൈവത്തിന്റെ സ്വന്തമാണ് ഇമ്മാനുവേൽ എന്നറിയപ്പെടും. അവന് ഇനി യേശു എന്ന് പേരിടണം. ജോസഫ് ഒരു തച്ചനാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊടുക്കും എന്നാണ് പറയുന്നത്. ഇതൊരു കഥയിൽ മാത്രമേ സംഭവിക്കൂ. അപ്പോ കന്യക ഗർഭിണിയാകുക എന്ന് പറയുന്ന ഒരിക്കലും നടക്കുന്ന കാര്യമാണ്. പിന്നെ ദൈവത്തിന്റെ ദൈവത്തിൽ നിന്ന് ഗർഭം ധരിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യം. ദൈവം തന്നെ അരൂപിയല്ലേ, പിന്നെ എങ്ങനെയാ ഗർഭം ധരിക്കുന്നത്? അതുകൊണ്ട് കന്യക ഗർഭം ധരിച്ചു എന്ന് പറയുന്ന അതൊരു ഒരു മിറാക്കിൾ, അത്ഭുതത്തെ പറയാൻ വേണ്ടി പറയുന്നതാണ്. അതൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല. പിന്നെ യേശു നടത്തുന്ന ഓരോരോ അത്ഭുതങ്ങൾ, അഞ്ചപ്പം ഉണ്ട്, 5000 പേരുടെ വിശപ്പടക്കി, ഇതും നടക്കുന്ന കാര്യമാണ്. മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങൾ. ഏത്? അല്ല, പിന്നെ അത് 12 കുട്ടകളും നിറച്ചുകൊണ്ടുപോയി ആൾക്കാർ. അത് കയ്യിലെടുത്ത് യേശു മുറിച്ച് ശിഷ്യന്മാരെ കൈ കൊടുത്ത് അവർ വിതരണം ചെയ്തു. വിതരണം ചെയ്തിട്ട് തീരുന്നില്ല. കയ്യിലെടുത്ത് മുറിക്കണമെങ്കിൽ കയ്യിൽ നിൽക്കുന്നതായിരിക്കണോ? പിന്നെ അത്ര വലിയ അപ്പം ആരുണ്ടാക്കും? അതിന് ചട്ടി വേണ്ടേ? ക്രിസ്ത്യാനികളാക്കുന്നതാണ്. അപ്പൊ അത് നടക്കുന്ന കാര്യമല്ല. പിന്നെ ഒരുപാട് അത്ഭുതങ്ങൾ പറയുന്നൊന്നും, മരിച്ചവനെ ലാസറിനെ ഉയർത്തി എഴുന്നേപ്പിച്ചിട്ട് പിന്നെ വേറൊരാളെ ഉയർത്തി എഴുന്നേപ്പിച്ച് മരിച്ചവരെ പിന്നെ എഴുന്നേപ്പിക്കുക, അത് നടക്കുന്ന കാര്യമുണ്ട്. അവരുടെ സിദ്ധാന്തം, അവരുടെ തിയോളജി അനുസരിച്ച് അത് ശരിയാണ്. നമ്മൾ നോക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. അത് പ്രതീകമാണ്, അല്ല ആളുടെ മാംസം തന്നെ പറയുന്നു. പ്രതീകമായിട്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ശിവലിംഗത്തിനെ ആരാധിക്കുന്നു. അപ്പൊ അവർ ചോദിക്കുകയാണ്, ഈ ലിംഗത്തിനെ ആരാധിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? എന്താ പറയുന്നത്? എന്ത് പറയും? അതൊരു പ്രതീകം മാത്രമാണ്. അതുപോലെ ഒരു പ്രതീകം, ബ്രഹ്മത്തിന്റെ പ്രതീകമായിട്ട് അങ്ങനെ ഒരു സാധനം വെച്ചിട്ട് ആരാധിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ മനുഷ്യന്റെ ലിംഗമല്ല എന്ന് പറഞ്ഞു പറയില്ലേ? അതുപോലെ തന്നെ മനുഷ്യന്റെ രക്തവും മാംസവും അല്ല, ഒരു ബലി, ത്യാഗം, അതിന്റെ പ്രതീകമായിട്ട് അങ്ങനെ ചെയ്യുന്നു എന്നാണ് അവരുടെ വ്യാഖ്യാനം. അതിന് അവരവരുടെ വിശദീകരണമല്ലേ. അവര് നിങ്ങളോട് പറയണെങ്കിൽ ശിവലിംഗ ലിംഗത്തെ ആരാധിക്കുന്നവരാണ്, പ്രാകൃതന്മാരാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? ആരാധിക്കുന്നവർക്ക് അവരുടേതായ വിശദീകരണങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അവർ പ്രാകൃതന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ അവരും വലിയ പ്രാകൃതന്മാരായിത്തീരും. അതൊക്കെ സിംബോളിക്കായിട്ടെടുക്കുന്നു. പ്രതീകാത്മകമായിട്ടെടുത്ത രണ്ട് കൂട്ടർക്കും ഒരു യോജിപ്പിലെത്താം. അല്ലെങ്കിൽ മലർന്നു കിടന്ന് തുപ്പുന്നതുപോലായി പോകും, സ്വന്തം മുഖത്ത് തന്നെ വീഴും. പിന്നെ ഈ ലിംഗത്തെ എവിടെ വച്ചിരിക്കുന്നത്? ആരാധിക്കുന്ന ലിംഗത്തെ എവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? എന്ത് പീഠം? യോനി പീഠമാണ്. സ്ത്രീ യോനിയിൽ വെച്ചിട്ടാണ് പൂജിക്കുന്നത്. ഇതൊക്കെ വെറും പ്രാകൃതം എന്ന് പറഞ്ഞാൽ എന്ത് സമാനം പറയുന്നു? അപ്പൊ അതിനൊക്കെ നമ്മളെന്ത് വരും? പ്രതീകാത്മകമായി ആണ് എന്ന് പറഞ്ഞാൽ അതിന് വ്യാഖ്യാനിക്കുന്നത് പുരുഷനാണ്, ഇത് പ്രകൃതിയാണ്, ശക്തിയാണ്, പൊക്കാണ്, കോണാണ് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ചാണ് രക്ഷപ്പെടുന്നത്. അത് തന്നെ അവരും ചെയ്തത്. ആ അത് തന്നെ. അതിനൊക്കെ നമ്മളെന്ത് പറയേണ്ടി വരും? ഞാൻ പിന്നെ അത് നിങ്ങളെന്തിനെ ആരാധിക്കാൻ പോകുന്നു? ആരാധിക്കാതിരുന്നൂടെ? ലൈംഗികതയെ ആരാധിക്കുകയാണെങ്കിൽ അത് ചെയ്യാതിരുന്നൂടെ? അപ്പൊ അതിനൊക്കെ എന്താണ് ചെയ്യുന്നത്? ആത്മീയ വ്യാഖ്യാനങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് അത്. എന്നാലും അതിനൊക്കെ നമുക്ക് നിലനിർത്താൻ പറ്റും. ക്ഷേത്രങ്ങളൊക്കെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കൊത്തിവെക്കുകയൊക്കെ ചെയ്യുന്നു. ഒരു കാലത്ത് ഈ പുരോഹിതന്മാര് ക്ഷേത്രങ്ങളിൽ തന്നെ ദേവദാസി സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ സ്ത്രീകളെ പുരോഹിതന്മാര് വേശ്യകളായിട്ട് ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ഒരു കൾച്ചർ ഒരു കാലത്തുണ്ടായിരുന്നു. ഇന്നും കർണാടകയിലെ ചില ഭാഗത്തൊക്കെ ഉണ്ട് ദേവദാസി സമ്പ്രദായം. പുരോഹിതന്മാർക്ക് അവരുടെ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി അവരുണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു ലൈംഗിക ആരാധന അവർ തുടങ്ങി വെച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഇങ്ങനെ ചിത്രങ്ങളൊക്കെ വരാൻ കാരണം. പിന്നെ അതിനെ മാറ്റി അത് താന്ത്രിക സമ്പ്രദായങ്ങളൊന്നും തന്ത്രത്തിൽ ഇങ്ങനെയുള്ള ലൈംഗിക സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തു. ലൈംഗിക ആരാധനയൊക്കെ തന്ത്രത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഇതൊക്കെ വന്നു. പിന്നെ അതൊക്കെ മനുഷ്യനെ അതിനൊക്കെ പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് അതൊക്കെ പ്രാകൃതമാണെന്ന് കൊണ്ട് അതിനൊക്കെ ഒഴിവാക്കി. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലായിടത്തും ഉണ്ട്. ഇപ്പോ കഅബ എന്ന് പറയുന്ന സ്ഥലത്ത് ആ കെട്ടിടത്തിന്റെ അകത്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ കറുത്ത കല്ലാണ്. എന്റെ ഫോട്ടോ ഒക്കെ നെറ്റിൽ നോക്കിയിട്ട് മുസ്ലിങ്ങളൊക്കെ അവിടെ പോയി അതിനെ പോയി ചുംബിക്കും ആ കല്ലിന്. എല്ലാ ദിവസവും ഇവര് നടത്തുന്ന നിസ്കാരമൊക്കെ ആ കല്ലിന്റെ നേരെ നോക്കിയിട്ടാണ്. എവിടെ ലോകത്തെവിടെ കല്ലിനെ നോക്കിയാൽ നിസ്കരിക്കും. എന്നിട്ട് പറയും ഞങ്ങൾ വിഗ്രഹാരാധകരല്ല എന്ന് പറയും. അതുപോലെയൊക്കെ ഉള്ളു. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ശിവലിംഗമെന്ന് പറയാം. അവരെ സംബന്ധിച്ച് അതെന്താണ് ഒരു കല്ല്. ഏത് പുരാണങ്ങളില്? ഏത് പുരാണങ്ങളിലെ ഈ ആറ് ശിവലിംഗങ്ങളെ കുറിച്ച് പറയുന്നു? ശിവപുരാണത്തിലെ ഏത് ആറ് പുരാണത്തെ കുറിച്ച് അവിടെ പറയുന്നു? ഇവിടെ പറയുന്നു ശിവപുരാണത്തിലെ ആറ് ശിവലിംഗങ്ങളെന്ന് ഇവിടെ പറയുന്നു. ശിവപുരാണം വായിച്ചു നോക്കിയ അത് തന്നെ കഥ വായിച്ചു തന്നു. ഏത് പുസ്തകത്തിൽ? ഞാൻ വായിച്ചിട്ടില്ലല്ലോ. പിന്നെ ആറ് ശിവലിംഗം. ആറല്ല, പന്ത്രണ്ട്. അതിവിടെ തന്നെയുണ്ട്, ഇന്ത്യയിൽ തന്നെയുണ്ട്. പന്ത്രണ്ട്, പതിനൊന്നൊന്നുണ്ട്, പന്ത്രണ്ടൊന്നുണ്ട്, കണക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇന്ത്യയിൽ തന്നെയുണ്ട്, എല്ലാവരും പോയി തൊഴാറുണ്ട്. അതിന് ഇത് ഉൾപ്പെട്ടിട്ടില്ല. ഹിന്ദുക്കൾക്ക് വേണമെങ്കിൽ പറയാതെ ശിവലിംഗമാണെന്ന്, അവരത് അംഗീകരിക്കത്തില്ല. അവരെ സംബന്ധിച്ച് അതൊരു കല്ല്. അല്ല, അതിന്റെ അകത്ത് കയറി അതിന്റെ മുമ്പ് ചെന്ന് അവനെ കണ്ടിട്ട് തന്നെ. അല്ല, അവനെ അതിൽ പോയി ചുംബിക്കുന്ന എങ്ങനെ? മറച്ചു വയ്ക്കുന്നത് മൊത്തം ആ കെട്ടിടത്തെ മറച്ചു വയ്ക്കുന്നു, ചുവരുകളെ മറച്ചു വയ്ക്കുന്നു. ഇവിടുന്ന് തീർത്ഥാടകർ പോകുമ്പോ അതിന്റെ അകത്ത് ചെന്ന് അവനെ ചുംബിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ പല കഥകളും അവർക്കുണ്ട്. അതിരിക്കട്ടെ, നമുക്ക് അതിനെ കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പൊ പറയുന്ന എന്താണ്? ക്രിസ്തു ജനിച്ചിട്ടില്ല എന്നുള്ള ഒരു പക്ഷം. അങ്ങനെ ഒരാളെ എന്താണ്, അതിപ്പോഴും വരുമല്ലോ. ഈ പണ്ടൊരിക്കൽ ഇവിടെ ഒരു തീർത്ഥാടകന്റെ പരിഷത്തിന് ഒരാൾ വന്ന് പ്രസംഗിച്ചു, ഞാനിവിടെ ഉള്ള. അപ്പൊ അയാള് പറഞ്ഞൊരു കഥയാണ്. ഗുരുവിന്റെ അടുത്ത് മിഠായി അല്ല ശർക്കര എന്തോ തിന്നുന്നു ഒരു കുട്ടിയെ കൊണ്ടുവന്നു. കുട്ടിയെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇങ്ങനൊരു കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ട്, ഗുരു പറഞ്ഞു ഉപദേശിച്ച് മാറ്റണമെന്ന് പറഞ്ഞു. മധുരം ഒരുപാട് കഴിയും. അപ്പൊ ഗുരു പറഞ്ഞ് ശരി, ഒരാഴ്ച കഴിഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് കൊണ്ടുവന്നു. അപ്പൊ ഗുരു ആ കുട്ടിയോട് പറഞ്ഞു മധുരം കഴിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ രക്ഷകർത്താക്കൾ ചോദിച്ച് കഴിഞ്ഞു. എന്നാ പിന്നെ ഇത് പറയാനാണെങ്കിൽ നേരത്തെ പറയാമായിരുന്നല്ലോ. അവൻ പറഞ്ഞു എനിക്കിങ്ങനെ മധുരം കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ ഒരാളൂടെ പ്രസംഗിച്ചാണ് ഈ പ്രസംഗിച്ചിറങ്ങി വന്നപ്പോ ഞാൻ അടുത്ത് പറഞ്ഞു ഇത് രാമകൃഷ്ണദേവന്റെ കഥയാണ്. ഓ രാമകൃഷ്ണദേവൻ വേണം. ആ എല്ലാം ഗുരുവിനും പറഞ്ഞിരിക്കും അങ്ങനെ. എന്നാലും വിടാൻ തയ്യാറല്ല. ഇനി രാമകൃഷ്ണദേവന്റെ ഇനി എവിടെ വന്നു വെച്ചാൽ അതും അതിന് മുമ്പേ ഉള്ള കഥയാണ്, വേറെ ഏത് സിദ്ധന്മാരുടെ കഥയുണ്ട്. വേറെ ഏത് ഒരാളുടെ കഥ വേറെയും പലരിലും ഇത് കേട്ടിട്ടുണ്ട്. ആ സിദ്ധന്റെ കഥ രാമകൃഷ്ണദേവന്റെ ചേർത്ത് പിന്നെ ഗുരുവിന് ചേർത്ത് പിന്നെ ഇനിയിപ്പോ നമ്മുടെ സച്ചിദാനന്ദ സ്വാമീന്റെ ഒരു അടുത്ത് ഇതേ കഥ തന്നെ. ഇതൊക്കെ ഇങ്ങനെ ആൾക്കാർ അതുപോലെ ക്രിസ്തുവിന്റെ ഇത് എന്താണ് ഇതൊക്കെ പറയുന്നതിനെ കുറിച്ച് തൊലിക്കെട്ടി വേണം. തൊലിക്കെട്ടി ഉണ്ടെങ്കിൽ പറയാം ധൈര്യമാണ്. ഇത് പിന്നെ ഈ എന്താണ് മരിച്ചിട്ട് ഉയർത്തി എഴുന്നേക്ക് അതെങ്ങനെ സാധിക്കും? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ക്രിസ്തു കുരിശി കിടന്നുകൊണ്ട് അപ്പൊ ഓർമ്മ വന്നപ്പോ ഞാൻ പറയും അവസാന സമയത്ത് നിലവിളിച്ച് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ കൈവിട്ടു എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചിട്ട് പിന്നെ ഒരു വലിയൊരു അലർച്ചയോടുകൂടി മരിച്ചു എന്നാണ് ഈ സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്നത്. ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞ് അന്ത്യകാലം വരെയും അങ്ങനെ പറയുകയും തന്റെ കുരിശു മരണത്തെ ഒക്കെ പ്രവചിക്കുകയും ചെയ്ത ആ ക്രിസ്തു ഈ അവസാനം ഇങ്ങനെ കുരിശു കിടന്നുകൊണ്ട് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ കൈവിട്ടു. ഇത് ഞാൻ മുമ്പ് വളരെ മുമ്പേ ബൈബിള് വായിക്കുമ്പോൾ എന്റെ മനസ്സിൽ അന്നുണ്ടായ ഒരു സംശയമാണ്. അപ്പോ ക്രിസ്തുവിനെ ദൈവം കൈവിട്ടോ? ക്രിസ്തുവിന്റെ എല്ലാ പ്രതീക്ഷയും പോയല്ലോ. എന്തുകൊണ്ടങ്ങനെ നിലവിളിച്ചു? ഈ അടുത്ത കാലത്ത് കാലം ചെയ്ത വലിയ മൈത്രപൊലീത്തയുണ്ടല്ലോ, എന്താണ് ക്രിസ്തോം തിരുമേൻ ക്രിസ്തോസ്റ്റം തിരുമേൻ ഗുരിക പന്മനാസനത്യോ, നല്ല മനുഷ്യനാണ്, വളരെ സരസനാണ്. ഈ പൗരോഹിത്യത്തിന്റെ ഒരു ദോഷവും പറ്റാത്ത ആളാണ്. എല്ലായിടത്തും പോവും, ഇവിടെയും വന്നിട്ടുണ്ട്, എല്ലാ ആശ്രമങ്ങളിലും പോകും. പുള്ളി പോണ്ടിച്ചേരി അരവിന്ദാസനോട് പറഞ്ഞാൽ അവിടെ പോയി ഒരു മാസം അവിടെ പോയി താമസിക്കും. എല്ലാം മറ്റു പുരോഹിതന്മാരെ പോലെ അല്ല. അദ്ദേഹം ഞാൻ താമസിക്കുന്നതിന്റെ അടുത്താണ് അദ്ദേഹത്തിന്റെ അരമന. ഞാനവിടെ പോയിട്ടില്ല, പക്ഷെ ആ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും ക്രിസ്ത്യാനികളെന്നുള്ളതല്ല, ഹിന്ദുക്കളും എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളാണ്. സർവ മതസ്ഥരുടെയും ആദരവ് പിടിച്ചു വെച്ച ഒരാളാണ്. ആ കോവിഡ് കാലത്താണ് ഇദ്ദേഹം കാലം ചെയ്തത്, അല്ലെങ്കിൽ അത് കേരളത്തിലൊരു വലിയ സംഭവമായി മാറി. അത്രമാത്രം അദ്ദേഹത്തിന് ആരാധകരുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു ആത്മീയ വ്യക്തിക്കും ഇത്രയും ആരാധകരുണ്ടായിട്ടുണ്ട് മറ്റ് മതങ്ങളിൽ നിന്ന്. പുള്ളി ഇങ്ങനെ വന്ന് ബൈബിളിനെ കുറിച്ച് സംസാരിച്ച് ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, ക്രിസ്തുവിന്റെ അവസാനം ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. എന്നുവെച്ചാൽ ഇത് ക്രിസ്ത്യാനികളുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ കൈവിട്ടു? ദൈവം കൈവിട്ടു എന്ന് ക്രിസ്തു പറയും. അങ്ങനെ സാധാരണ മനുഷ്യന്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊരു ഭക്തനാണ് പണ്ഡിതനല്ല എന്നാ പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു, ഇത്രേ പറഞ്ഞുള്ളൂ, ഞാനൊരു ഭക്തനാണെന്ന് വെച്ചാൽ അതങ്ങോട്ട് വ്യാഖ്യാനിക്കാൻ പ്രയാസമാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ പിന്നെ വ്യാഖ്യാനിക്കണ്ടല്ലോ, ഞാനൊരു ഭക്തനാണ് അത്രേ. പണ്ഡിതനാണ് വ്യാഖ്യാനിക്കേണ്ട ജോലി, ഭക്തനല്ല. അപ്പൊ ഞാൻ ക്രിസ്തുവിന്റെ ഒരു ഭക്തനാണ്, ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു, ഇത്രയുള്ളൂ. വ്യാഖ്യാനിക്കുന്നു പണ്ഡിതന്മാരുടെ ജോലി എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഈ പറഞ്ഞു ഇത്രയാണ്. എല്ലാം നമ്മൾ ഭക്തനെല്ലാം മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല, പണ്ഡിതന്മാർക്കാണതെല്ലാം മനസ്സിലാക്കണമെന്ന് നിർബന്ധം. ആ ചോദ്യവും ഉത്തരവും അങ്ങനെ അവസാനിച്ചു. ഇപ്പോ ഈ സുവിശേഷങ്ങളിൽ പലയിടത്തും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു, പ്രത്യേകിച്ചും ഈ ക്രിസ്തുവിന്റെ ഉയർത്തി എഴുന്നേൽപ്പ് അതിനെക്കുറിച്ച് വർണ്ണിക്കുന്നതൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിലാണ്. ചിലർ പറയുന്നു മറിയ കണ്ടു, ചിലർ പറയുന്നു രണ്ട് മൂന്ന് പേര് കണ്ടു, ചിലർ പറയുന്നു നാലഞ്ച് പേര് കണ്ടു. അവസാനം ഉയർത്തി എഴുന്നേറ്റതിന് ശേഷം ചിലർ പറയുന്നു അവിടെ ഒരു ദൈവദൂതനെ കണ്ടു, വേറെ ആൾ പറയുന്നു രണ്ട് ദൈവദൂതനെ കണ്ടു. അന്ന് ഒരു ഒരേപോലെയല്ല ഈ വർണ്ണനകളെല്ലാം. അപ്പൊ ഇങ്ങനെ വർണ്ണനകളുള്ളതുകൊണ്ട് പലതരത്തിൽ വർണ്ണിച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ മരിച്ച ഒരാളിങ്ങനെ എഴുന്നേക്കുന്നു, മരിച്ച് ഒരാൾ വീണ്ടും എഴുന്നേറ്റ് വരാൻ പറ്റത്തില്ലല്ലോ. തോമസ് അടുത്ത് ചെന്ന് എന്താണോ ആ തോമസ് പത്രോസ് അല്ല, തോമസ് അടുത്ത് ചെന്ന് ക്രിസ്തുവിന്റെ കൈയൊക്കെ പിടിച്ച് നോക്കി വിരൽ മുറിവിലൊക്കെ വിരലൊക്കെ വെച്ച് നോക്കിയെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും തെളിവായിട്ട് എന്നാ ബൈബിളിന്റെ അവസാനം മിക്കവാറും എല്ലാ സുവിശേഷങ്ങളും ഒരു കാര്യം കൂടെ പറയുന്നു, ഈ ആ സമയത്ത് ഭയങ്കര ഒരു ഭൂമി കുലുക്കുണ്ടായെന്നും ഇരുള് വ്യാപിച്ചെന്നും ഇതുകൊണ്ട് ഭടന്മാരെല്ലാം ഭയന്ന് ഓടിയെന്നും അവർ ചെന്നവരുടെ സദാധിപനോട് പറഞ്ഞു, അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചു. അവർ പിന്നെ നോക്കിയപ്പോൾ അവിടെ യേശുവിന്റെ ശവം കാണുന്നില്ല. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചെന്ന് പുരോഹിതന്മാരുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ പുരോഹിതന്മാർ വന്നു യേശുവാണ് യഹൂദന്മാരുടെ രാജാവ്, പ്രവാചകനെന്ന് അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും പതിച്ചോട്ടെ, എന്നാലും ഇവനെ കൊല്ലണമെന്നാണ്. പക്ഷേ എന്തായാലും ശരി, അത് ചരിത്രത്തെ തന്നെ സംഭവിച്ചു. പിന്നെ ഈ യഹൂദന്മാർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടായിട്ടില്ല. അവരെ ലോകത്ത് മുഴുവൻ അവർ വേട്ടയാടുകയാണ് ചെയ്തത്, ലക്ഷക്കണക്കിന് പേരെ ഹിറ്റ്ലർ കൊന്നു. എന്തായാലും ക്രിസ്തുവിന്റെ രക്തം അവരുടെ മേൽ പതിച്ചു, അത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അങ്ങനെ അവർ വിളിച്ചു പറഞ്ഞു എന്നാ പറയുന്നു. അപ്പൊ ഇവരിയെന്ന് പുരോഹിതന്മാരോട് പറഞ്ഞു, പുരോഹിതന്മാർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ പട്ടാളക്കാരത്ത് പൈസ കൊടുത്തിട്ട് നിങ്ങൾ പോയി പറയണം ഞങ്ങളവിടെ ഉറങ്ങിക്കിടന്നപ്പം ശിഷ്യന്മാർ വന്ന് കല്ലറയിലെ അടപ്പ് മാറ്റിയിട്ട് ഇയാളെ എടുത്തുകൊണ്ട് പോയി നിങ്ങളെല്ലായിടത്തും പറയണമെന്ന്. ഇവരങ്ങനെ എല്ലാവരും എല്ലാവരോടും പറഞ്ഞു. എന്നിട്ട് വഴിയിൽ പറയുന്നത് അതുകൊണ്ട് ഇങ്ങനൊരു കഥ അവിടെയൊക്കെ പ്രചരിച്ചിട്ടുണ്ട്, എന്താണ് യേശുവിന്റെ ശരീരത്തെ ശിഷ്യന്മാരെടുത്തുകൊണ്ട് പോയതാണ്, അത് ഉയർത്തിയെഴുന്നേറ്റതല്ല എന്നുകൂടി വഴിയോട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു കഥ അവിടെ പ്രചരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ശിഷ്യന്മാർ ഓരോ സുവിശേഷം എഴുതിയവരും പറയുന്നത് എന്താണ്, ഉയർത്തിയെഴുന്നേറ്റ ശിഷ്യനെ ഒരാൾ പറയുന്നത് ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്നു ചോദിച്ചു എന്തെങ്കിലും കൂടെ കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരാളൊരു മീനെടുത്ത് കൊടുത്തു, ആ മീൻ കഴിച്ചു എന്ന് വരെ പറയുന്നുണ്ട്. ശിഷ്യന്മാർ തന്നെ ഇത് രണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. ശവം എടുത്തുകൊണ്ട് പോയി എന്നൊരു കഥ അവിടെയൊക്കെ പ്രചരിച്ചിട്ടുണ്ട്, അത് അവരുണ്ടാക്കിയാണെന്നും പറയുന്നു. എന്നാൽ അവര് തന്നെ പറയുന്നു ഓരത്തി എഴുന്നേറ്റ ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടു എന്ന് പറയുന്നു. ഞാൻ ഇതുവരെ പിതാവിന്റെ അടുത്ത് പോയില്ല, പിതാവിന്റെ അടുത്തേക്ക് പോകും, നിങ്ങൾ വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത്, നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പോകണം, നിങ്ങൾക്കും എല്ലാ അത്ഭുതങ്ങളും പ്രവർത്തിക്കാൻ പറ്റും, നിങ്ങൾ ഈ സുവിശേഷം എല്ലായിടത്തും എത്തിക്കണം എന്നിട്ട് യേശുവിന്റെ ഉപദേശം. രക്ഷകനായി ഒരാൾ വന്നു അവനെ ക്രൂശിച്ചു എന്നുള്ള കാര്യം ഇതൊക്കെ യേശു അവസാനം ഉപദേശിക്കുന്നതായിട്ടാണ് അവർ പറയുന്നത്. പക്ഷെ മിത്യസ്റ്റ് ഗ്രൂപ്പ് പറയുന്നത് ഇതൊക്കെ വെറും കഥകളാണ്. ഒരിക്കലും ഒരു സ്ത്രീ പുരുഷ സംസർഗം കൂടാതെ, പുരുഷ ബീജം കൂടാതെ ഒരിക്കലും സ്ത്രീക്ക് ഗർഭം ധരിക്കാൻ പറ്റില്ല. ഇതൊക്കെ വേണമെങ്കിൽ IVFലൂടെയൊക്കെ പറ്റും, കൃത്രിമ ബീജസങ്കരം. എന്നാലും അവിടെ പുരുഷ ബീജം വേണം. ഇത്തരം കഥകളൊക്കെ എല്ലായിടത്തും കൂടിയുണ്ടെന്നാണോ? കുന്തിദേവി എങ്ങനെയാണോ, ദേവകി, ദേവിയുടെ ഉള്ളിൽ വിഷ്ണുവാണ് കൃഷ്ണനായിട്ട് ഉള്ളിൽ വന്നതെന്നും, ജനിച്ച ഉടനെ തന്നെ എന്ത് ചെയ്തു, വൈഷ്ണവ രൂപത്തെ ദേവിക്ക് കാണിച്ചു കൊടുത്തു എന്നും, ഞാൻ വിഷ്ണുവാണെന്ന് പറഞ്ഞുവെന്നും, അങ്ങനെ ഒന്നുണ്ട്. അങ്ങനെയുള്ള കഥകൾ ഇവിടെയുണ്ട്, അവിടെയുണ്ട്. കൃഷ്ണന്റെ കഥയും ക്രിസ്തുവിന്റെ കഥയുമായിട്ടും ഒരുപാട് സാമ്യതകളുണ്ട്. കൃഷ്ണനെയും ഏട്ടയാടി ശിശു ആയിരുന്നു, ക്രിസ്തുവിനെയും ഏട്ടയാടി, ക്രിസ്തുവിനെ കിട്ടിയില്ലെന്നേ ഉള്ളൂ. കാരാഗ്രഹത്തിലാണ് കൃഷ്ണൻ ജനിച്ചതെങ്കിൽ, ഇവിടെ തൊഴുത്തിലാണ് ജനിച്ചത്. പേടിച്ചോടി, സ്വപ്ന ദർശനം ഉണ്ടായി, പേടിച്ചോടി. കുട്ടിക്കാലം മുതലെ ക്രിസ്തുവിന് ഓട്ടമാണ്, ക്രിസ്തു എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടേ ഗലിയിൽ വന്ന്, പിന്നെ അവിടെ വന്ന് നസ്രയത്ത് എന്ന് പറയുന്ന ഭാഗത്ത് വന്ന്, പിന്നെ വേറെ വേറെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോയി, വീണ്ടും തിരിച്ചു വന്നു. അപ്പോ ഈ കൊല്ലുവെന്നുള്ള പേടിയൊന്നും കൂടെയാണ് അങ്ങനെ സഞ്ചരിച്ചത്. അത് തന്നെയാണ് കൃഷ്ണനും അതുപോലെ മധുരാ വൃന്ദാവനം ഇങ്ങനെ കോളി നടന്നു കുട്ടിക്കാലത്ത് തന്നെ. പിന്നെ അവസാനം ക്രൂശി തരച്ചെങ്കിൽ ഇവിടെ എന്ത് ചെയ്തു, അമ്പുകൊണ്ട് മരിച്ചു കൃഷ്ണൻ. അങ്ങനെ ഒരുപാട് സാമ്യതകൾ ഇതിന്റെ ഈ കഥകളൊക്കെ ഉണ്ട്. ഇത് കഥകളാണ് എന്നാണ് പറയുന്നത്. ഇനി വേറൊരു കൂട്ടർ പറയുന്നുണ്ട്, ചരിത്രകാരന്മാർ എന്ന് പറയുന്നത്, ക്രിസ്തു എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരുന്നിരിക്കണം അങ്ങനെ ഒരാൾ. പക്ഷെ ഈ കഥകൾ ശരിയല്ല, അങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം അതിനോട് അടുത്ത് ഉള്ള ചില ചരിത്രകാരന്മാർ, ഗ്രീക്ക് ചരിത്രകാരന്മാർ, റോമൻ ചരിത്രകാരന്മാരൊക്കെ ഒരു ക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ കഥകളെല്ലാം പിൽക്കാലത്ത് എഴുതി ചേർത്താണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ക്രിസ്തുവിന്റെ കാര്യത്തിൽ തന്നെ ഉണ്ട്. കാരണം ഈ ദീർഘകാലം ക്രിസ്ത്യാനികളാണ് ഭരിച്ചിരുന്നത് യൂറോപ്പ്. അപ്പോ അങ്ങനെ ഭരണാധികാരികൾക്ക് ചരിത്രത്തെ നിർമ്മിക്കാൻ പറ്റും, ഓരോരുത്തരുടെ പേരിൽ ഓരോന്നൊക്കെ എഴുതി വയ്ക്കാം. സെന്റ് പോൾ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നിന്നെ മഹത്വപ്പെടുത്താൻ കള്ളവും പറയുമെന്ന്, ആരാ ദൈവത്തെ. അത് പൗരോഹിത്യത്തിന്റെ ഒരു ആവശ്യമാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പൊ കള്ളം പറയാം. അപ്പൊ അതുകൊണ്ട് ഈ എപ്പോഴും ഭരിക്കുന്നവരെന്ത് ചെയ്യും, ചരിത്രത്തെ അവർ ഉണ്ടാക്കിയെടുക്കും, മറ്റുള്ളവർ എഴുതി ചേർക്കും, പുതിയത് എഴുതി വയ്ക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ള ചരിത്രങ്ങൾ എഴുതി പിടിപ്പിച്ചതുമാകാം. എന്തായാലും ശരി, അതെന്തോ ആയിക്കൊള്ളട്ടെ, ആ ഉപദേശങ്ങൾ, ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള വളരെ കഴമ്പുള്ള ഉപദേശങ്ങളാണ്. നിന്റെ കണ്ണിലെ തടിക്കഷ്ണത്തെ എടുത്തു കളയാൻ നീ അന്യന്റെ കണ്ണിലെ കരടിനെ കാണുന്നു എന്നൊക്കെയുള്ള ഉപദേശം ബൈബിളിലെ വാക്യമല്ല, ഞാൻ ആശയം പറയും. അന്യന്റെ കണ്ണിലെ കരടിനെ കാണുന്നവൻ സ്വന്തം കണ്ണിലിരിക്കുന്ന തടിക്കഷ്ണത്തെ കാണുന്നില്ല, സ്വന്തം കുറ്റങ്ങളെ കാണാതെ മറ്റുള്ളവരുടെ കുറ്റത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നത് എത്രയോ ഏത് കാലത്തും നിലനിൽക്കുന്ന ഉപദേശങ്ങൾ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉപദേശം ഒരാൾ കാണുമല്ലോ ആരായാലും. പിന്നെ ഈ തർക്കവിതർക്കങ്ങൾ വരുന്ന ഈ അത്ഭുതങ്ങളിലാണ്, മരിച്ചവന് എഴുന്നേപ്പിക്കുക, കണ്ണു കാണാത്തവന്റെ കണ്ണിൽ തൊട്ട് കഴിഞ്ഞാൽ ഉടൻ കണ്ണു തുറക്കുക, ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല, കോമൺ സെൻസിന് ചേരുന്നതല്ല. എന്നാണ് ഈ അത്ഭുതങ്ങൾ വരുന്നിടത്താണ് എപ്പോഴും വിവാദങ്ങൾ വരുന്നത്. സാമാന്യ മനുഷ്യനും മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ ഇവിടെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അത്ഭുതങ്ങൾ പറഞ്ഞാൽ കോമൺ സെൻസിനെ പിടിക്കില്ല, അപ്പോൾ ആൾക്കാർ അതിനെ ചോദ്യം ചെയ്യും, അപ്പോൾ വിവാദത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ക്രിസ്തു ഒരു വിവാദ പുരുഷനായത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ മൊത്തം ജീവിതത്തിൽ നോക്കിയാൽ അത് അഹിംസയുടെയും ക്ഷമയുടെയും ത്യാഗത്തിന്റെയും. ക്രിസ്തുവിന്റെ അടുത്ത് ഒരാൾ വരും, ഒരു ധനികനായ ഒരുത്തൻ വരും, എനിക്ക് നിന്നെ പിന്തുടരണം എന്ന് പറയും. അവൻ പറയും, ശരി, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് ദാനം ചെയ്തിട്ട് നീ എന്റെ പിന്നാലെ വരുക, നിന്റെ കുരിശും എടുത്തുകൊണ്ടെന്ന് പറയും. കുരിശം എന്ന് വെച്ചാൽ ത്യാഗത്തിന്റെ പ്രതീകമാണ്, കഷ്ടപ്പാടിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമായിട്ടാണ് കുരിശെന്ന് പറയുന്ന വാക്കെന്ന് ഉപയോഗിച്ചിരുന്നത്. നിന്റെ കുരിശും എടുത്ത് വരിക എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടപ്പാടും സഹിക്കാനായിട്ട് എന്നോട് എന്റെ പിന്നാലെ വരിക. അയാൾക്ക് അതിന് കഴിഞ്ഞില്ല, ആള് സ്വത്തൊക്കെ വിറ്റ് പാവങ്ങൾ കൊടുക്കാൻ അയാൾക്ക് മനസ്സൊന്നില്ല. കുരിശില് ആ കാലഘട്ടത്തിൽ ശിക്ഷാ സമ്പ്രദായമായിരുന്നു. അതിന് മുമ്പേ റോമൻകാരുടെ ഇടയിൽ നീറോ ചക്രവർത്തിയുടെയൊക്കെ കാലമാണ് ക്രിസ്തുവിന്റെ കാലമാണത്. അപ്പൊ ഈ ആൾക്കാരെ കുരിശി തെളിച്ചു കൊല്ലുക എന്ന് പറയുന്ന പ്രാകൃതമല്ലേ, പ്രാകൃത ജനങ്ങളല്ലേ അതൊക്കെ, അന്നത്തെ കള്ളന്മാരെയൊക്കെ കുരിശി തെറച്ചു കൊല്ലുക. മറ്റുള്ളവർക്ക് ഒരു പാഠമാവാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊക്കെ അന്ന് സർവ്വസാധാരണമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ കുരിശും എടുത്ത് എന്റെ പിന്നാലെ വരിക. അത് വേറെയും ശിഷ്യന്മാരോട് പറയുന്നു, നീ നിനക്കുള്ളതെല്ലാം ദാനം ചെയ്തിട്ട് എന്റെ കുരിശും എടുത്ത്. അതൊക്കെ ത്യാഗത്തിന്റെ അങ്ങേയറ്റമാണ്. ശിഷ്യന്മാർ ചോദിക്കും, വിവാഹം കഴിക്കുന്നു, ഈ വിവാഹത്തിലെ ചില പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ക്രിസ്തുവിനോട് ചോദിക്കും, വിവാഹം കഴിക്കുന്ന ശരിയല്ല. അപ്പൊ ക്രിസ്തു പറയുന്ന ഒരു കാര്യം, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലായെന്ന് വരില്ല, എന്നാലും ഞാൻ പറയാണ്, ചിലർ ഷണ്ടന്മാരായി ജനിക്കുന്നു, ചിലർ സമൂഹ ഷണ്ടന്മാരാക്കുന്നു, ചിലര് ആത്മീയതയിൽ ഷണ്ടന്മാരായിത്തീരുന്നു. അതാണ് സന്യാസം, ക്രൈസ്തവ സന്യാസമാണ്. ആത്മീയതയ്ക്ക് വേണ്ടി അവർ വിവാഹം കഴിക്കാതിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ക്രിസ്തീയ പൗരോഹിത്യം. വാസ്തവത്തിൽ പൗരോഹിത്യത്തില് ബ്രഹ്മചര്യത്തിന് സ്ഥാനമൊന്നുമില്ല, ഭാരതത്തിന് അതിന് സ്ഥാനമില്ല. ഭാരതത്തിലെ പുരോഹിതന്മാരെന്ന് പറയുന്നത് ബ്രാഹ്മണരാണ്, അവർക്ക് ബ്രഹ്മചര്യമില്ല, അവർക്ക് ഗൃഹസ്ഥാശ്രമില്ല. പിന്നെ ബുദ്ധന്മാരാണ്, ബൗദ്ധന്മാരാണ്, അല്ലെങ്കിൽ ബുദ്ധന്റെ അനുയായികളാണ്. ബ്രഹ്മചര്യം സ്വീകരിച്ച് സന്യാസം വന്നത് ആത്മീയതയും സന്യാസവും യോജിപ്പിക്കുന്നു. അവിടെ ഈ വൈദിക പൗരോഹിത്യത്തിന് യാതൊരു പ്രസക്തിയില്ല അവിടെ. പിന്നെ ഇവിടെ സന്യാസം വന്നത് ഗാർഗസ്ഥ്യം വാനപ്രസവം കഴിഞ്ഞതിന് ശേഷമാണ് സന്യാസം. അത് മരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാട് അത്രയേ ഉള്ളൂ. അല്ല, ഇവിടെ സന്യാസത്തിന് പുതിയ പ്രസക്തിയൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ ക്രിസ്തു ഇത് അന്ന് തന്നെ പറഞ്ഞു ശിഷ്യന്മാർക്ക്, ആത്മീയതയ്ക്ക് വേണ്ടി ഷണ്ഡത്വം സ്വീകരിക്കുക എന്ന് വെച്ചാൽ സന്യാസം സ്വീകരിക്കുക. അതിനുശേഷം വന്നയാളാണ് നബി. നബി സന്യാസത്തെ അംഗീകരിച്ചിരുന്നു. അവിടെ സന്യാസത്തിന് ഒരവസരം കൊടുത്തില്ല. അങ്ങനെ ക്രിസ്തുവിന്റെ ഒരു പ്രസിദ്ധമായ ഉപദേശമുണ്ട്. ഒരു ശിഷ്യൻ പറയുന്നു, എന്റെ അപ്പം മരിച്ചു, ഞാൻ പോയി അടക്കിയിട്ട് നിന്റെ കൂടെ വരാം. ക്രിസ്തു ഞാൻ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ പറയുന്ന ഒരു ഉപദേശമാണ്, ഞാനത് വളരെ വളരെ ആലോചിച്ചിട്ടുണ്ട്. എന്റെ ആശയം അതാണ് പറഞ്ഞ ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ വളരെ ആഴമുള്ളതാണ്. മരിച്ചവർ മരിച്ചവരെ അടക്കട്ടെ, നീ എന്റെ പിന്നാലെ വരും. ഇത് എന്താണ്, അങ്ങേറ്റത്തെ ഒരു വലിയ ഒരു തത്വമാണ് അതിൽ പറയുന്നത്. കാരണം ജനിക്കുക മരിക്കുക ഇതൊക്കെ യഥാർത്ഥമാണെന്ന് വിചാരിക്കുന്ന മനുഷ്യരെ, അവരുടെ ഇടയിലാണ് ഇതൊക്കെ നടക്കുന്നത്, ജനനവും മരണവും ഒക്കെ നടക്കുന്നത്. അപ്പൊ അതിലൊന്നും കാര്യമില്ല. അതുകൊണ്ട് മരിച്ചവരായ മനുഷ്യർ ജീവിച്ചിരിക്കുന്നവരെ ഒരുപാട് പേരുണ്ട്. ഇതിൻ്റെ ഒരു തത്വത്തെ അറിയാത്തവർ, അവരത്തരം കാര്യങ്ങളൊക്കെ അവർ ചെയ്യട്ടെ, നീ എന്റെ പിന്നാലെ വരിക. ഇത് ഈ തത്വത്തെ ശരിക്കും സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യാനികൾ പിന്നെ മരണപ്രാർത്ഥനയ്ക്കൊന്നും പോകാനേ പാടില്ല. കാരണം എന്തുകൊണ്ട് പറയുന്നത്? മരിച്ചവരുടെ പ്രവൃത്തിയാണ്, ബോധമുള്ളവൻ അതിനൊന്നും ഇടപെടേണ്ട കാര്യമില്ല. നീ ആത്മീയ മാർഗത്തിൽ പോവുക എന്നാണ്. മരിച്ചവർ മരിച്ചവരടക്കം, നീ എന്റെ പിന്നാലെ വരും. ഞാൻ ചില അച്ഛന്മാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇതൊന്ന് വിശദീകരിച്ചു തരും. അവരുടെ വിശദീകരണമൊന്നും ശരിക്കും അവർക്ക് അവരുടെ വിശദീകരണം എനിക്ക് ബോധ്യപ്പെട്ടില്ല. അവർക്ക് ബോധ്യമാണ്, എനിക്ക് ബോധ്യപ്പെട്ടില്ല. അപ്പൊ ഈ ജനന മരണങ്ങളുടെ നിരർത്ഥകത ബോധ്യപ്പെട്ട ഒരാളിനെ ഇങ്ങനെ പറയാൻ പറ്റും? അപ്പൊ അത് വളരെ വളരെ ആധ്യാത്മികമായി ചിന്തിക്കും, വളരെ ആഴത്തിലുള്ള ഒരു ചിന്തയാണ്. അപ്പൊ അവിടെ ഇത്തരം കാര്യങ്ങൾക്കൊന്നും യാതൊരു ഈ ഇത്തരം പ്രവൃത്തികൾക്കൊന്നും യാതൊരു പശുവിനെ കാണാൻ അമ്മയും സഹോദരനും ഉണ്ടായിരുന്നു, സഹോദരിമാരും വരും. ഞാൻ പറയും ഒരുപാട് പേര് പശുവിനെ കാണാൻ നിൽക്കുകയാണ്. അമ്മയും സഹോദരന്മാരും വരുമ്പോൾ ഇവർ കാണുമെന്ന് പറയുമ്പോൾ പറഞ്ഞവരോട് ക്രിസ് പറയുന്നതാണ്, എന്റെ അമ്മയും സഹോദരന്മാരുമാണ് ഇത് ആയിരിക്കുന്നത്. ആര്? ക്രിസ്തുവിനെ കാണാൻ വന്നിരിക്കുന്ന ശിഷ്യന്മാർ ഇവരാണ്, വേറെ എനിക്ക് അമ്മയും സഹോദരന്മാരുണ്ട്. ഇതുമൊക്കെ എത്രയോ വലിയ ആധ്യാത്മികമായി നോക്കുമ്പോൾ എത്രയോ വലിയ വലിയ ആശയം. അതിന്റെ ആഴത്തിൽ ക്രിസ്ത്യാനികളൊന്നും പഠിക്കുന്നില്ല. എന്നുവെച്ചാൽ എന്താണോ പരിപൂർണമായ നിർമ്മമത്വം, നിസ്സംഗത, അതാണ് അവിടെ ക്രിസ്തു കാണിക്കുന്നത്. അവർക്ക് എല്ലാ ആധ്യാത്മികമായ ജീവിതത്തിലും വേണ്ട നിസ്സംഗതയെ കുറിച്ചാണ് പറയുന്നത്. അമ്മയെ എന്നല്ല വിളിക്കുന്ന, സ്ത്രീയെ. അമ്മയെ അഭിസംബോധന ചെയ്യുന്ന അവസാനവും അമ്മയെ അഭിസംബോധന ചെയ്ത് സ്ത്രീയെ എന്നാണ്. ഇനി ഉയർത്തി എഴുന്നേറ്റ് വന്നതിന് ശേഷവും മറിയം ചെന്നിരുന്ന് കരയുമ്പോൾ ചോദിക്കുന്ന, സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത്? മറ്റേതൊരു സ്ത്രീയും പോലെ ഉള്ളു മറിയും ക്രിസ്തു. അപ്പൊ ഇത്രയും നിർമ്മമനായി നിസ്സംഗനായിരിക്കാൻ കഴിയാന്ന് പറയുന്നത് ഒരു സാധാരണ ആത്മീയതയിൽ അത് സാധിക്കുന്ന കാര്യമാണ്. അവിടെ ബന്ധ നിയമനമൊന്നുമില്ല. ഏറ്റവും ഉയർന്നമായ ഒരു ആധ്യാത്മിക, സാധാരണ ഒരുത്തിനും അങ്ങനെ എത്താൻ പറ്റില്ല. എന്നാലും ക്രിസ്തുവിന്റെ അവിടെയാണ് ക്രിസ്തുവിന്റെ മഹത്വത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞത് ക്രിസ്തുവിലുള്ള മഹത്വം, ക്രിസ്തുവിന്റെ ഉപദേശങ്ങളുടെ മഹത്വം അതൊരിക്കലും നമുക്ക് അല്പം പോലും കുറച്ച് കാണാൻ പറ്റും. പക്ഷെ ക്രിസ്തു മഹത്വം വേറെ തന്നെ കാണാം. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു രണ്ടും ഒന്നായി കാണാം. ആത്മീയതയുടെ ഒരു പരിപൂർണത ഉപദേശങ്ങളിലെല്ലാം ഉണ്ട്. പിന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ബൈബിളിൽ നിന്ന് വേണമെങ്കിൽ എടുത്ത് കാണിക്കാറുണ്ട്, അത് നമുക്ക് പിന്നെ പറയാം.